അതാണ് പ്രധാനപ്പെട്ടത്. ഇതൊക്കെ തത്വചിന്തകന്മാരുടെ അഭിപ്രായം, ആരുടെ അഭിപ്രായമല്ല. അതങ്ങനെ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം. പലരും ഇതെല്ലാം ഒന്നു തന്നെന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയും. പല കാര്യങ്ങളും പറയുമ്പം വ്യാഖ്യാനങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് പറയും. വ്യാഖ്യാതാക്കള് അങ്ങനെയൊക്കെ അഭിപ്രായം പറയും. ഉള്ളത് എന്ന് പറയുന്നത് സത്തയാണ് എന്നതുപോലും തിരിച്ചറിയാത്ത ഒരു വ്യാഖ്യാത ഉണ്ടെന്ന് പറയുന്ന സത്തയാണ് ഉള്ളത് എന്ന് പറയുന്നത്. എല്ലാം ഉള്ളത്, എല്ലാം ഉള്ളത് എന്ന് വെച്ചാൽ എല്ലാം ഉള്ളത്, ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നവരും ഉണ്ട്. അത്തരം വ്യാഖ്യാനങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് അതാണ് അതല്ല എന്ന് ഞാൻ പറയുന്നത്. അപ്പൊ ഈ പറയുന്നതിലാരുടെ അഭിപ്രായം? തത്വചിന്തകന്റെ അഭിപ്രായം. തത്വചിന്തകർക്കാണ് പറയുന്നത് ഇതെല്ലാം സത്യമാണ്. അവർക്കാണ് ഈ ഏകത്വ ബുദ്ധി. എല്ലാത്തിനും ഏകമായ ഗ്രഹിക്കും, ഏകമായ സത്യമായി ഗ്രഹിക്കും, ഏകമായ ബ്രഹ്മമായി ഗ്രഹിക്കും, ഏകമായ പരമാത്മാവായി ഗ്രഹിക്കുക. ഇങ്ങനെയൊക്കെ പറയുന്നത് തത്വചിന്തകന്മാർക്ക് മാത്രമേ പറയാൻ പറ്റൂ, വേറെ ആർക്കും പറയാൻ കഴിയത്തില്ല. അതും എല്ലാം ഏകമായി ഗ്രഹിക്കുക എന്ന് പറയുന്നത് അദ്വൈതീയത പറയാൻ പറ്റും, വേറെ ആർക്കും പറയാൻ പറ്റില്ല. അദ്വൈതികൾക്കൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല. അവര് ഈശ്വരൻ ഉണ്ടെന്നൊക്കെ പറയും, പക്ഷെ എല്ലാം ഈശ്വരൻ തന്നെ, ഈശ്വരൻ എന്ന് വേറിട്ടൊന്നുമില്ല, അങ്ങനെ അവർ പറയുന്നുണ്ട്. ഈശ്വരനുണ്ട്, പക്ഷെ ജീവൻ വേറെയാണ്. ജീവൻ ഈശ്വരനുമായി ബന്ധമൊക്കെ കാണും, പക്ഷെ രണ്ട് ഒന്നാകത്തില്ല. ഇവിടെ അങ്ങനെ തന്നെ പറയുന്നത് സകലതും സത്തമാണ്. താനും അറിയുന്നതും അറിയാത്തതും ഈശ്വരനും എല്ലാം ഒന്നും. പക്ഷെ അത് എങ്ങനെ അറിയുന്നു? അകമുഖമായി അറിയുന്നു, അന്തർമുഖമായി അറിയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഏകാഗ്രമായി ചിന്തിച്ച് മനസ്സിലാക്കുന്നു. അതാണ് അകമുഖമായി അറിയുക. അകമുഖം എന്ന് വെച്ചാൽ അന്തർമുഖം. അന്തർമുക്ത മുഖം ഉള്ളിലാകുക എന്ന് വെച്ചാൽ മനസ്സ് ഈ കാണുന്നതിനൊക്കെ കാണുമ്പോൾ അങ്ങ് മനസ്സിലാക്കുകയല്ല, അതിൻ്റെ ആന്തരിക തത്വം എന്താണോ എന്ന് ചിന്തിച്ച് മനസ്സിലാക്കും. അപ്പോ മുഖം എന്ന് വെച്ചാൽ മനസ്സെന്നാണ്, അകം എന്ന് വെച്ചാൽ ഉള്ളിൽ. അപ്പൊ മനസ്സ് ഉള്ളിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ മനസ്സുള്ളിലാണ്. മനസ്സിനെ ഇനി ഉള്ളിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നും ഇല്ല. മനസ്സെവിടെ ആയിരിക്കുന്നു? ഉള്ളിലാണ്. പക്ഷെ അന്തർമുഖമാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്നതിൻ്റെ എല്ലാം തൻ്റെയും കാണുന്നതിൻ്റെ എല്ലാം ഉള്ളിൽ, അന്ത എന്ന് വെച്ചാൽ ഉള്ളിൽ എന്താണെന്ന് മനസ്സിലാക്കുക. അത് ഉള്ളിലിരിക്കുന്നു മനസ്സിലാക്കണമെങ്കിൽ അത് ഏകാഗ്രമായി ചിന്തിച്ചേ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ കണ്ണു തുറന്നാൽ കാണണം, നമുക്ക് പുറമേ ഉള്ളതേ കാണാൻ പറ്റും. ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടുകൂടി മനസ്സ് പുറമേ പോയി മനസ്സിലാക്കുന്നത് ഈ പുറമേ കാണുന്ന നാമരൂപങ്ങളെ, അല്ലെങ്കിൽ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെയാണ് ഗ്രഹിക്കുന്നത്. അങ്ങനെ ഗ്രഹിക്കുന്നത് അന്തർമുഖത, അതിൻ്റെ ഉള്ളിൽ എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ഇരിക്കുന്നത്? ആണ് നേരത്തെ പറഞ്ഞ ഏകത്വം. അതാണ് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്. ഏകത്വത്തിലാണ് ഇതെല്ലാം നിൽക്കുന്നത്. നമ്മൾ പറയും എന്റെ അന്തസ്സത്ത എന്ന് പറയുന്നത് ഉള്ളിലിരിക്കുന്ന സത്ത. അപ്പോ അതിനെ ചിന്തിച്ച് മനസ്സിലാക്കുന്നതാണ് അകമുഖമായി അറിയുക എന്ന് പറയും. അത് നമ്മൾ കേട്ടും ചിന്തിച്ചും ആ അന്തസ്സത്തെ മനസ്സിലാവും. ഇതിലെല്ലാം ഒരു സത്തയാണുള്ളത്, ഏകമായ സത്ത. അതിപ്പോ സാധാരണ നമ്മൾ പറയുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ എന്തിരിക്കുന്നു എന്ന് ചിന്തിച്ചാൽ മാത്രം പോരാ. എന്തുകൊണ്ട്? ഇവിടെ പറയുന്നത് സകലത്തിന്റെയും ഉള്ളിലിരിക്കുന്ന എന്തെന്നറിയണം. എന്റെ ഉള്ളിലിരിക്കുന്ന എന്താണെന്ന് അറിഞ്ഞാൽ പോരാ. സകലത്തിന്റെ ഉള്ളിൽ എന്താണ് ഇരിക്കുന്നത്? അപ്പൊ തന്റെ ഉള്ളിൽ എന്തിരിക്കുന്നു എന്ന് മാത്രം മനസ്സിലാക്കിയാൽ പോരാ. അവിടെ പറയും വ്യാപ്തം ഏന ചരാചരൻ ഘടചരാവാദീന മൃത്സത്തയ. അങ്ങനെ മനസ്സിലാക്കും ഈ ചരാചരങ്ങളെല്ലാം എന്തുകൊണ്ടാണോ വ്യാപ്തമായിരിക്കുന്നത്. ഏതുപോലെ പാത്രങ്ങൾ മണ്ണ് കൊണ്ട് വ്യാപ്തമായിരിക്കുന്നു. അപ്പൊ തന്റെ കാര്യം മാത്രം പറഞ്ഞാൽ പോരാ. ഇപ്പൊ കണ്ണടച്ചിട്ട് ഞാൻ ആരാണ് ഞാൻ ആരാണ് എന്ന് ധ്യാനിച്ചതുകൊണ്ട് മാത്രമായി ഇതെല്ലാം എന്താണെന്ന് മനസ്സിലാക്കും. ഞാൻ ആരാണെന്ന് മനസ്സിലാക്കുന്നത് നല്ലതല്ല, പക്ഷെ അതുപോലല്ലോ ഞാൻ ആരാണെന്നോ മനസ്സിലാക്കി നമ്മൾ കണ്ണ് തുറങ്ങുമ്പോൾ ലോകത്തെ കാണുന്നു. അപ്പൊ ഈ ലോകം എന്താണെന്നും മനസ്സിലാക്കുന്നു. അപ്പൊ ഞാൻ ആരാണെന്നും ഈ ലോകം എന്താണെന്നും ഒരേപോലെ മനസ്സിലാക്കണം. രണ്ടിനും ഒരേ പ്രാധാന്യമാണ്. അതാണ് ഇവിടെ സകലതും എന്ന് പറയുന്നത്. അപ്പൊ ആ സകലത്തിനെയും അന്തർമുഖമായി മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ സകലത്തിന്റെയും അന്തസ്സത്ത എന്താണെന്ന് മനസ്സിലാക്കുക. അത് വളരെ ചിന്തിച്ചേ മനസ്സിലാക്കാൻ പറ്റും. മനനം ചെയ്തേ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ മനസ്സിലാക്കുന്നവന് ഏകത്വബോധം ഉണ്ടാവും. തത്വചിന്താക്കുന്ന ഏകമായി ഗ്രഹിക്കുന്ന ഏകത്വബോധം എല്ലാം ഒന്ന് തന്നെ എന്നുള്ള ബോധം. പ്രത്യക്ഷമായി നമ്മുടെ അനുഭവത്തിലൊക്കെ ഞാൻ വേറെ നീ വേറെ എന്നാണ് അനുഭവം. പക്ഷെ അങ്ങനെ ഒരനുഭവം ഉണ്ടെങ്കിലും എല്ലാം ഒന്നാണ്. ഘടസരാവാദീവ മൃത്സത്തയാണ്. ഘടസരാവാദികൾ പാത്രങ്ങളെല്ലാം എന്താണ്? മൃത്താണ്. അവിടെ എല്ലാത്തിലും ഒന്നേ ഉള്ളൂ. മൃത്തം എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ. അതുപോലെ ഇവിടെയും മനസ്സിലാക്കണം. എന്താണ് ഏകം? എല്ലാം ഒന്നാണ്. അത് എല്ലാത്തിനും ആധാരമായിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും പ്രകടമാകുന്നതാണ്. രണ്ടുമാണ്. എല്ലാത്തിനും ആധാരമായിരിക്കുന്നതാണ്. എല്ലായിടത്തും നമുക്ക് അസത്തയുടെ അനുഭവം ഉണ്ടാവും. ഈ രണ്ടു തരത്തിലും ശരിയാണ്. അതെല്ലായിടത്തും ആധാരമായും ഇരിക്കുന്നു. അതെല്ലായിടത്തും പ്രകടമാകുകയും ചെയ്യുന്നു. അപ്പോ അങ്ങനെ ചിന്തിച്ച് അന്തർമുഖമായി മനസ്സിലാക്കിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? സാധാരണ നമ്മൾ ഈ ലോകത്തെ അറിയുന്നത് പോലെ അറിഞ്ഞുകൊണ്ടിരുന്നാൽ മായയാം മൻപക പലതും ഭ്രമമേകുടലം. മായയാം മൻപക പലതും ഭ്രമം പലതും ഭാരം ഏകിടുന്നു. പലതും ഭ്രമം പല ഭ്രമങ്ങളിൽ ഏകിടുന്നു. എങ്ങനെ? വളരെ വളരെ ഭ്രമത്തെ ഉണ്ടാകും. കൂടുതൽ ഭ്രമത്തെ ഉണ്ടാകും. ആര്? മായയാം മൻപക. മായയാകുന്ന പക. പക എന്ന് വെച്ചാൽ സാധാരണ അവൻ ഉള്ളിൽ പക വെച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? എന്നോട് പക വെച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താണ് വിരോധം, ശത്രു, ദേഷ്യം, അത് പക വയ്ക്കുക എന്ന് പറയുന്നു. മനുഷ്യരുടെ ഒരു സ്വഭാവം ഏതെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് പരസ്പരം ഒരു വിരോധം വരുന്നു. ആ വിരോധം മനസ്സിനുണ്ടായി കഴിഞ്ഞു ജീവിതകാലം മുഴുവൻ അതിങ്ങനെ സൂക്ഷിച്ചു വെക്കുക, അവൻ എന്നോടങ്ങനെ ചെയ്തല്ലേ, അവൻ എന്നോടങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞൊരു ശത്രുത മനസ്സിൽ സൂക്ഷിക്കുക, അതിനാണ് പക എന്ന് പറയുന്നത്. അതൊരു നല്ല ഗുണമായിട്ടല്ല പറയുന്നു. നല്ലതല്ല ഒരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്, നല്ലതല്ലാത്ത ഉടനെ മറന്നിടുന്നത് ഉത്തമം. അതാണ് ഉത്തമം. ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞൊന്നും വരത്തില്ല, എന്നാലും അങ്ങനെ ആ പക മനസ്സിൽ നിന്ന് കളഞ്ഞാൽ നല്ലതല്ലാത്തതാണല്ലോ വിരോധം. അവനെന്നോട് ചെയ്തിട്ടുള്ള അപകാരങ്ങൾ, ഉപദ്രവങ്ങൾ ഒരുപാടൊക്കെ ചെയ്തു. അപ്പോ അങ്ങനെ ചെയ്താൽ നമുക്ക് അതെനിക്ക് മറക്കാൻ പറ്റത്തില്ല, കാരണം അത്രയും ദ്രോഹിച്ചു എന്ന് നമ്മൾ പറയാറില്ല. എന്നെ അത്രമാത്രം ദ്രോഹിച്ചു, എന്നെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുത്തി. അപ്പോ അത്രയും ദ്രോഹിച്ച ഒരാളാണ് നമ്മളെപ്പോഴും മനസ്സിൽ വിരോധം വച്ചു പുലർത്തുക നമ്മുടെ ഉള്ളിൽ. അവർക്കും കാണും, കാണാതിരിക്കും. പറയുന്ന അങ്ങ് വിട്ടുകളയുന്നതാണ് എന്ത് ഉത്തമം. ഉത്തമം എന്ന് പറഞ്ഞാൽ എന്താണ്? വേറൊരാളോട് ഒരു പക ഉള്ളിലില്ലാതിരുന്ന അത്രയും മനസ്സ് ശാന്തമായി. ആധ്യാത്മികമായ ഉത്തമം എന്നാ പറയുന്നത്. ആധ്യാത്മികമായി ചിന്തിക്കുന്നവരെ സംബന്ധിച്ച് ഉത്തമം മനസ്സിലാ വിരോധത്തെ സ്ഥിരമായി വെച്ചുകൊണ്ടിരിക്കുക. എന്നാലും ഒരു കരുതലുണ്ടായിരിക്കുന്നത് നല്ലതാണ്. അത് വേണം, പക വേണ്ട, പക്ഷെ ഒരു കരുതല് എപ്പോഴും വേണം. പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിച്ച്, ഇന്ത്യ ആക്രമിച്ചത് കൊണ്ട് പാകിസ്ഥാനോട് പക വേണോ എന്ന് ചോദിച്ചാൽ പക വേണ്ട, വിരോധം വേണ്ട. സ്നേഹത്തിരുന്നാ മതി, പാകിസ്ഥാനുമായിട്ട് നമ്മൾ സ്നേഹത്തിരുന്ന, നമ്മൾ ആക്രമിച്ചെങ്കിലും ശരി സ്നേഹത്തിരുന്നാ മതി. പക്ഷെ ഒരു കരുതൽ വേണം, ഇതിന് വീണ്ടും വന്ന് ആക്രമിക്കാതിരിക്കാനുള്ള കരുതൽ വേണം, അത് വേണം. ഇത് രണ്ടും രണ്ടാണ്, കരുതൽ വേണമെന്ന് പറയുന്നത് പക വേണ്ടെന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. നമ്മുടെ മനസ്സിൽ പാകിസ്ഥാനോട് ഒരു വിരോധമുണ്ട്, സ്നേഹമാണ്. പക്ഷെ അവന്റെ മനസ്സെങ്ങനെയെന്ന് അറിയത്തില്ലല്ലോ. അവനും നമ്മുടെ ആശയക്കാരനാണെങ്കിൽ പ്രശ്നം തീർന്നു, പിന്നെ ഇനി അതിർത്തിയിൽ അടിയുണ്ടാകും. അവരും വിചാരിക്കുന്നു നമ്മുടെ സിദ്ധാന്തം ശരി, പണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ചു, അവർ പറയും നമ്മൾ ആക്രമിച്ചത്, നമ്മൾ പറയും അവരാക്രമിച്ചത്. ഇപ്പൊ രണ്ടു കൂട്ടരും തീരുമാനിക്കുന്നു പക വേണ്ട, ഇനി സൗഹാർദ്ദം എന്നാ ഓക്കെ. പക മനസ്സിൽ നിന്ന് കളഞ്ഞാൽ നല്ലത്. പക പോയില്ലെങ്കിലോ രണ്ടു കൂട്ടരും എപ്പോഴും കരുതിയിരിക്കും നമ്മൾ അങ്ങോട്ട് ആക്രമിക്കുമെന്ന്. അവർക്ക് ഭയം അവർ നമ്മളെ ആക്രമിക്കുമെന്ന് നമുക്ക് പോയാൽ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അരി വാങ്ങാനുള്ള കാശ് കൊടുത്ത് ബോംബ് വാങ്ങി. രണ്ടു കൂട്ടരും എന്ത് ചെയ്യുന്നു, ജനങ്ങളെ പട്ടിണി കേട്ടിട്ട് അരി വാങ്ങാനുള്ള പൈസ എല്ലാം കൊടുത്ത് എന്ത് ചെയ്യുന്നു, വില കൂടിയ ബോംബുകൾ വാങ്ങിച്ച് വയ്ക്കുകയാണ്. ഇത് അങ്ങോട്ട് വിടാൻ പറ്റില്ല, ഇങ്ങോട്ട് വിടാൻ പറ്റില്ല. കാരണം അങ്ങോട്ട് ഇട്ടാലും അത് ഇവിടെ നശിപ്പിക്കും, അധികം ദൂരമല്ലല്ലോ. അവരിങ്ങോട്ട് ഇട്ടാലും അവരും നശിക്കും, നമ്മൾ അങ്ങോട്ട് ഇട്ടാൽ നമ്മൾ നശിക്കും. അതാണ് സ്ഥിതി. എന്നാലും വാങ്ങി കൂട്ടി വയ്ക്കും. അപ്പൊ കരുതലെന്ന് പറയുന്നത് അങ്ങനെ ആകാനും പാടില്ല. അപ്പൊ പിന്നെ പകയും കരുതലും തമ്മിൽ തിരിച്ചറിയുന്നത് വളരെ പ്രയാസമാണ്. എന്തായാലും നമ്മളെ ഉപദ്രവിച്ചത് കൊണ്ട് അവനെ ഉപദ്രവിക്കണോ എന്നുള്ള ചിന്ത, അത് വിരോധം കൊണ്ടുവരും. പക മനസ്സിലുണ്ടെങ്കിൽ അത് തിരിച്ചവന് എപ്പോഴെങ്കിലും ഒരവസരം കിട്ടി അവന് ഞാനത് കരുതിയിരുന്നതാണ്, ഓങ്ങി വെച്ചിരുന്നതാണ്, എന്തെങ്കിലും ഒരവസരം കിട്ടുമല്ലോ കൊടുക്കണം. ഇതാണ് വിരോധം, പക. അത് പാടില്ലെന്നാണ്. പിന്നെ കരുതലെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ആക്രമിക്കാതെ സൂക്ഷിക്കുക, ആക്രമിച്ചാൽ നേരിടാൻ തയ്യാറായിരിക്കും, ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് പക പാടില്ല എന്നുള്ളത് തന്നെയാണ്. പകയുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് ആക്രമിക്കണമെന്ന് തോന്നും, കരുതലാണെങ്കിൽ നമ്മൾ ആക്രമിക്കുന്നു. നമ്മളെ ആക്രമിക്കാത്തിടത്തോളം കാലം നമ്മൾ ആക്രമിക്കുന്നു. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. മനുഷ്യർ തമ്മിലും അങ്ങനെയാണ്. മനസ്സിൽ വിരോധം വയ്ക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു ആത്മീയ ഗുണമാണ്. ചിലർക്ക് ശരി വിരോധമൊന്നുമില്ല, പണ്ടൊരുപാട് ഉപകാരം ചെയ്ത വ്യക്തിയാണ്, വിരോധമൊന്നുമില്ല. ശരി, അത് കളഞ്ഞു, അതയാളുടെ അറിവില്ലായ്മ. പക്ഷെ അയാളെ കാണുമ്പോൾ ഒരു അസ്വസ്ഥത വരും, പഴയത് ഓർക്കും. ഇയാള് പണ്ട് ഇയാള് പണ്ട് ഇന്നത് ചെയ്ത ആളല്ലേ, ഇത്ര ഉപദ്രവിച്ച ആളല്ലേ എന്നു വല്ലാത്ത അസ്വസ്ഥത വരും. അല്ലേ, അങ്ങനെ ഒന്നും പിന്നെ അയാളെ കാണാതിരിക്കുക, അതേ ഉള്ളൂ ഒരു വഴി. അങ്ങനെ മനസ്സിന് നിയന്ത്രണമില്ലാതെ വിരോധം വരുന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യുക, വ്യക്തിയെ കാണാതിരിക്കുക. മറിച്ച് വീണ്ടും അയാൾ ചിലപ്പോ അത് മറന്നുപോയെന്നിരിക്കും, പണ്ട് ഉപദ്രവിച്ച് ശരിയായി, അയാളതൊക്കെ വിട്ടിരിക്കും. നമ്മൾ കൊടുത്ത ഗൗരവം അയാൾ കൊടുത്തിരിക്കും. ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് അങ്ങനെയാണ്. നമ്മളൊരാൾ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളായിരിക്കും അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു, അയാൾ അതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തിരിക്കില്ല. അത് നമ്മൾ പറയാറില്ല. ഒരാളൊന്ന് പറയുന്നു, ക്ഷമിക്കണം, ഞാനൊന്ന് അറിവില്ലാതെ പറഞ്ഞു പോയതാണ്. അതൊക്കെ നമ്മൾ അപ്പോഴേ കളഞ്ഞത്, അത് ക്ഷമിക്കാനൊന്നുമില്ല എന്ന് പറയാറില്ല. അപ്പോ ഒരാളതിനെ വലിയ ഗൗരവത്തിൽ കൊണ്ടുവരുന്നു, മറ്റൊരാൾ അത് അപ്പോഴേ കളഞ്ഞ കാര്യമാണ്. ഇങ്ങനെ പലതരത്തിൽ വരാം വിരോധം. ചില ആൾക്കാർക്കൊരു സ്വഭാവമുണ്ട്, ചെറിയ ചെറിയ ചെറിയ കാര്യങ്ങളെ തന്നെ എന്ത് ചെയ്യും, മനസ്സിൽ വലുതാക്കി വലുതാക്കി വളർത്തി വളർത്തി വളർത്തി അതൊരു ഭീകര പിശാചായിട്ട് മനസ്സിൽ കൊണ്ടുനടക്കും. അവൻ എന്നോട് അങ്ങനെ ചെയ്യും, അവൻ ദുഷ്ടനാണ്, ദ്രോഹിയാണ്, അവനെ എപ്പോഴും സൂക്ഷിക്കണം. അപ്പൊ അനാവശ്യമായ കരുതൽ വരും. അത് ആവശ്യത്തിലുള്ള കരുതലല്ല, ഇത്തരം മനസ്സിന്റെ പ്രത്യേകത. ഭീതി എപ്പോഴും മനസ്സിൽ നിന്നുള്ള, പിന്നെ അവൻ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നവനാണ്. ഇതൊക്കെ മനസ്സിന്റെ ചില വികലതകളാണ്. വെറും അന്തസ്സാര ശൂന്യങ്ങളായ ഇത്തരം വിഷയങ്ങൾക്കും വലിയ പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. അപ്പൊ ഈ പക എന്ന് പറയുന്നത് വലിയൊരു വിഷയമാണ്. ഇപ്പോ അത്തരം സന്ദർഭങ്ങളിൽ ശരി നമ്മളെന്ത് ചെയ്യുക, മനസ്സിൽ പക. പിന്നെ ഒരുപാട് ഉപദ്രവം നമുക്ക് ചെയ്ത ആളാണെങ്കിൽ നമുക്ക് മറക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ അയാൾ ചെയ്തിട്ടായിരിക്കും നമുക്ക് തോന്നിയാൽ മതി അയാളെ ഒരുപാട് ഉപദ്രവിച്ചു. പിന്നെ അയാളെ എപ്പോഴും അയാളെ കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ ആ ഉപദ്രവങ്ങളാണ് വരുന്നത് മനസ്സിൽ. എന്തിനൊക്കെ എന്നോട് ചെയ്തിട്ടോ, അയാൾ ചെയ്താലും ചെയ്തില്ലല്ലോ. അപ്പോ അയാളെ കുറിച്ചുള്ള വിരോധം മനസ്സ് വളർന്നു വളർന്നു വളർന്നു, പക വളർന്നു വളർന്നു. അപ്പൊ അയാളെ ശത്രുപക്ഷത്ത് നിർത്തുന്നിടത്തോളം കാലം വിരോധം മനസ്സിൽ മാറത്തില്ല. അതുകൊണ്ട് പറയും എന്താണ്, ശത്രു മിത്രങ്ങളിൽ ഉദാസീനരായിരിക്കുക. നമ്മുടെ ഈ പറയുന്ന വിഷയമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല ഞാൻ പറയുന്നത്. ഈ പക എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു പ്രധാന കാര്യമായിട്ട് ഞാൻ പറയുകയാണ്. ഇവിടെ പറയുന്ന തത്വചിന്തയുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. പക്ഷെ ഈ പറയുന്ന തത്വചിന്തകളൊക്കെ ഗ്രഹിക്കണമെങ്കിൽ ഇത്തരം പകകൾ മനസ്സിലിരുന്നാൽ പറ്റത്തില്ല. അതും മറ്റൊരു കാര്യമാണ്. അതുകൊണ്ട് അതും നമ്മൾ അറിഞ്ഞിരിക്കുന്നു. തത്വചിന്തയൊക്കെ ഗ്രഹിക്കണമെങ്കിൽ എന്ത് വേണം, മനസ്സ് കുറച്ച് ശാന്തമായിരിക്കണം. നമ്മുടെ ഉള്ളിൽ ഈ പക എല്ലായിരുന്നു കഴിഞ്ഞാൽ നമുക്കിന്ന് കാണുന്നതല്ല നമ്മുടെ ശത്രുക്കളായിപ്പോ. കാരണം അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് ഉപകാരം ചെയ്യാത്ത ഒരുപാട് പേര് ലോകത്ത് കാണും. അവരൊക്കെ നമുക്ക് നമ്മളെ ഉപദ്രവിച്ചായിട്ട് നമുക്ക് തോന്നും, ഉപദ്രവിക്കുന്നതായിട്ട് തോന്നും. അത് പിന്നെ ഒരു മാനസിക പ്രശ്നമായി മാറും. എല്ലാവരും ഉപദ്രവിക്കുകയാണ്. തന്നെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു അത്രക്കാര്, ഞാനൊരു വെറും പാവം, ഒരു പഞ്ച പാവം, ആർക്കും ഒരു ഉപദ്രവം ചെയ്യാതെ വളരെ സാധുവായി ജീവിക്കുന്നു. എന്നെ എല്ലാവരും കൂടെ എന്ത് ചെയ്യുന്നു, അലക്കുന്നു, ജീവിക്കാൻ സമ്മതിക്കുന്നു, ഉപദ്രവിക്കുന്നു, ഇങ്ങനെ ജീവിക്കുന്നു. അപ്പോ മനസ്സിനെന്തോ ഒരു എപ്പോഴും ഒരു പക മനസ്സിലുണ്ട്. അത് കരുതലല്ല, ജാഗ്രതയല്ല. അതുകൊണ്ട് ആധ്യാത്മികമായി മുമ്പോട്ട് പോകുന്ന ഒരു മനസ്സിൽ നിന്ന് പകയങ്ങ് കളയും. ശത്രുതകളെ മനസ്സിൽ നിന്ന് കളയുന്നു, സ്ഥായിയായി വയ്ക്കരുത്. പിന്നെ ഈ പറയുന്നവരെ നിങ്ങൾക്ക് ആരെങ്കിലും കാണുമ്പോൾ ശത്രുവാണെന്ന് തോന്നുകയാണെങ്കിൽ കാണാതിരിക്കുക. അത്ര അത് നമ്മുടെ തന്നെ ഒരു പ്രശ്നമാണ്, അവരുടെ പ്രശ്നമല്ല, നമ്മുടെ മനസ്സിന്റെ ഒരു പ്രശ്നമാണ്. ഒരാളറിയാതെ തന്നെ നമുക്ക് അയാളെ ശത്രുവാക്കാം. അത് മറ്റൊരാളെ നമ്മൾ വ്യാഖ്യാനിക്കുന്നതിനനുസരിച്ചാണ്. നമ്മളുമായിട്ട് സഹകരിക്കുന്ന എല്ലാവരെയും നമ്മൾ വ്യാഖ്യാനിക്കും. ഇയാൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ്, ഇയാളുടെ സ്വഭാവം ഇങ്ങനെയാണ്. വ്യാഖ്യാനിച്ചിട്ട് നമ്മൾ ചിലരെ മിത്രമാക്കും, ചിലരെ ശത്രുവാക്കും. നമ്മുടെ വ്യാഖ്യാനവും നമ്മുടെ നേച്ചറാണ് അങ്ങനെ വ്യാഖ്യാനിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. നമുക്കൊരു സ്വഭാവമുണ്ട് അങ്ങനെ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ വേറൊരാൾ അറിയാതെ തന്നെ നമ്മൾ അയാൾ നമ്മളെ ശത്രുവും മിത്രവും. ഇതൊക്കെ മാനസികമായ വലിയ പ്രശ്നങ്ങളാണ്, മനുഷ്യന്റെ സ്വസ്ഥതയെ നശിപ്പിക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപാട് ചിന്തിച്ച അവസാനം നമ്മൾ തന്നെ ചിന്തിച്ചു വരുമ്പോൾ നമുക്ക് തന്നെ ആകെ നമ്മുടെ ഒരു പ്രശ്നമായി തീരും. നമ്മളെ കുറിച്ച് ഓർത്ത് നമ്മൾ തന്നെ ചിലപ്പോൾ സങ്കടപ്പെടും, എന്നാലും ഇങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് ഈ പക എന്ന് പറയുന്നത് സാധാരണ ജീവിതത്തിൽ തന്നെ ഏറ്റവും കുഴപ്പം പിടിച്ച ഒരു സംഗതിയാണ്. മനസ്സിൽ പകയെ സൂക്ഷിക്കുക, സൃഷ്ടിക്കുക. അപ്പം അതങ്ങോട്ട് കളഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് വളരെ ഫ്രീ ആവും, മനസ്സ് ശാന്തമാവും. അങ്ങനെ മനസ്സ് ശാന്തമാണെങ്കിൽ നമുക്ക് ആരുടെ അടുത്ത് ഇടപെടാം, ശത്രുവിനടുത്ത് ഇടപെടാം, ആവശ്യത്തിന് ഇടപെടാം, സംസാരിക്കാം. ഒരാൾ അപകടകാരിയാണെന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കുന്നതിന്, ഒരാൾ ശത്രുവായി മാറ്റി നിർത്തേണ്ട കാര്യമൊന്നും ആവശ്യം വന്ന നോക്കുക. അവനുമായിട്ട് ഇടപെടുന്നതിന് കുഴപ്പമൊന്നുമില്ല. എന്തായാലും പക മനസ്സ് സൂക്ഷിക്കാൻ പാടില്ല. മനസ്സിൽ പകയില്ലെന്ന് സ്വയം തന്നെ തിരിച്ചറിയണം. എന്റെ മനസ്സിൽ ആരോട് എനിക്ക് പകയില്ല, വിദ്വേഷമില്ല, എത്ര ഉപദ്രവിച്ച ആളായാലും ശരി അതൊന്നുമില്ല എന്ന് അറിയും. ഇത് വളരെ അത്യാവശ്യപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇതുപോലെ ഒരു പകയാണ് മായ എന്ന് പറയുന്നത്. എല്ലാ പകകളും കൂടെ ചേർത്ത അതിന്റെ പേരെന്തായിരിക്കും? മായ. അതാണ് ഏകത്വജ്ഞാനത്തിന്റെ ശത്രു, മായയാണ്. ഏകത്വജ്ഞാനത്തിന്റെ ശത്രുവാണ് മായ. അപ്പോ എന്താണ് മായ? നാനാത്വജ്ഞാനം. അത് ഈ നാനാത്വജ്ഞാനം അതാണ് മായ എന്ന് പറയുന്നത്. ഏകത്വജ്ഞാനത്തിന് നേരെ വിപരീതമായി. ഒരു തരത്തിലും തത്വചിന്തകന്റെ ഈ അറിവ് നമുക്ക് നേടാൻ പറ്റുന്നില്ല. ആ ഒരു ബോധം ഉണ്ടാകുന്നില്ല. മറിച്ച് അതിന് നേരെ വിപരീതമായിട്ടുള്ള നാനാത്വജ്ഞാനം ഉണ്ടാകും. അപ്പൊ മായയാം മൻപക എന്ന് വെച്ചാൽ മായയാകുന്ന ശത്രു അത് മായ തന്നെ. അത് നാനാത്വജ്ഞാനമായിരിക്കും. മായ തന്നെ നാനാത്വജ്ഞാനത്തെ ഉണ്ടാക്കുകയും ചെയ്യും. രണ്ടു തരത്തിലാണ്. നാനാത്വജ്ഞാനം തന്നെ നാനാത്വജ്ഞാനത്തെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോ എല്ലാവരും തത്വമാണെന്നറിയുന്നു. തത്വചിന്തകന്റെ നിലയാണ് അതെല്ലാം. ഏകമായ തത്വം. ഒരാള് പറയുന്നു അത് ഞാൻ വേറെയാണ്. അതിന് ശരീരബോധമെന്ന് പറയും. ഞാൻ ശരീരമാണ്, ഞാൻ ഇതാണ് ബോധം. ഇതൊരു മായയാണ്. ഇത് ഏകത്വജ്ഞാനത്തിന്റെ ശത്രുവാണ്. ഏകത്വജ്ഞാനം ഉണ്ടാകുന്നതിനൊക്കെ തടസ്സമായിരിക്കുന്നതാണ് ഈ ദേഹാത്മബുദ്ധി. ഇതൊരു നാനാത്വജ്ഞാനമാണ്. എന്തുകൊണ്ട് ഈ ദേഹാത്മബുദ്ധിയെ തുടർന്ന് പോകുന്ന പല ബുദ്ധികളും ഉണ്ടോ? അതാണ് ശത്രു മിത്രം എന്ന് നേരത്തെ പറഞ്ഞു. എല്ലാം ഈ ദേഹാത്മബുദ്ധി എന്ന് പറയുന്ന മായയെ തുടർന്നുണ്ടാകുന്ന. അപ്പൊ ദേഹാത്മബുദ്ധി എന്ന് പറയുന്ന ഒരു മായ, അത് ഏകത്വജ്ഞാനത്തിന്റെ ശത്രു. അതിനെ തുടർന്ന് പിന്നെ ദേഹാത്മബുദ്ധി വരുമ്പോഴാണല്ലോ നമുക്ക് ശത്രുവും മിത്രവും ഒക്കെ ഉണ്ടാകുന്നത്. നമുക്കുണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളും എന്താണ്? മായയാണ്. അപ്പൊ മായയിൽ നിന്ന് മായ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇനി ഏകത്വജ്ഞാനം ഉണ്ടാകുന്നില്ല, അതൊരു മായയാണ്. എനിക്ക് ഏകത്വജ്ഞാനം ഇല്ല, അത് മായയാണ്. അങ്ങനെ പറഞ്ഞാലും മായയാണ്. അതിൽ നിന്ന് കണ്ടുവരുന്നു ഏകത്വജ്ഞാനം ഇല്ലാത്തതും നാനാത്വജ്ഞാനം ഉണ്ടാകുന്നു. അപ്പൊ മായ, മായയിൽ നിന്ന് മായ, അത് പലതരത്തിലാണ്. ഏകത്വജ്ഞാനം ഇല്ലാതിരിക്കുന്ന ഒരു മായ, അതിൽ നിന്ന് നാനാത്വജ്ഞാനം. ഇനി ദേഹാത്മബുദ്ധി എന്ന് പറയുന്ന ഒരു മായ, അതൊരു വിപരീത ജ്ഞാനമാണ്. അതിൽ നിന്ന് പിന്നെ തുടർന്ന് അനേകം നാനാത്വജ്ഞാനം. അപ്പോ ഇതിനെ മൊത്തം പറയുന്നതാണ് ഭ്രമം. ദേഹാത്മബുദ്ധി തുടങ്ങി ബാക്കി നമുക്കുണ്ടാകുന്ന ഏകത്വജ്ഞാനത്തിന് വിരോധിയായിരിക്കുന്ന എല്ലാ അറിവുകളും എല്ലാത്തിനെയും പറയുന്നതാണ് എന്ത്? ഭ്രമം. ഇത് നമ്മളെ സംബന്ധിച്ച്, നമ്മളെ ശരീരത്തെ സംബന്ധിച്ച്, നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുന്ന വസ്തുക്കൾ നോക്കുക. നമ്മൾ കാണുന്ന വസ്തുക്കളെല്ലാം എന്താണ്? ഘടശരാവാദി വിമർശത്തെ ഘടശരാവാദികൾ മൺപാത്രങ്ങൾ, മണ്ണ് എന്നറിയുന്നതാണ് ഏകത്വജ്ഞാനം. അതിൽ കാണുന്ന നമ്മുടെ മുമ്പിലുള്ള നാമരൂപങ്ങളെല്ലാം ഏകമായ സത്ത എന്നറിയുന്ന ഏകത്വം തന്നെയാണ്. എന്നാ അവിടെ ഇത് ഏകമല്ല പലതാണ് എന്നറിയുന്നത് നാനാത്വജ്ഞാനം, അത് ബ്രഹ്മമാണ്. ഒന്നിനെ അതായിട്ടറിഞ്ഞാൽ അത് യഥാർത്ഥമായ ജ്ഞാനം, അതല്ലാതെ അറിഞ്ഞാൽ അത് ബ്രഹ്മജ്ഞാനം. ഇവിടുത്തെ ഏകത്വം എന്ന് പറയുന്നത് എന്താണ്? ഈ സത്യമാണ്. അതിന് സത്യമായിട്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഏകത്വജ്ഞാനം. തത്വചിന്ത അങ്ങനെയാണ് അറിയുന്നത്. ഈ എല്ലാം കാണുമ്പോഴും അയാൾ എന്തറിയുന്നു? ഇതെല്ലാം ഏകമായ സത്തയാണ്. തത്വജ്ഞാനമെന്ന് പറയുന്നത് തത്വചിന്ത മറിച്ച് അതല്ല, ഇത് സത്തയും ഒന്നുമല്ല, ഈ കാണുന്നത് വേറെ വേറെയാണ്. നമ്മളെങ്ങനെയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ ഇങ്ങനെയുള്ളൂ, ഇതാണ്. ഇതിന്റെ ഉള്ളതിനെ മനസ്സിലാക്കുന്നു, ഇതിന്റെ ഉണ്മയെ മനസ്സിലാക്കുന്നു. എല്ലാത്തിനെയും അറിയുന്നുണ്ട്, സർവത്തിനെ കുറിച്ച് നമുക്ക് അറിവുണ്ട്. പക്ഷെ അറിവെന്ന് പറയുന്നത് ഓരോന്നിനെയും അതാത് നിലയ്ക്ക് അറിയുന്നു. മേശയെ മേശയുമായി അറിയുന്നു, പുസ്തകത്തെ പുസ്തകമായി അറിയുന്നു, മൊബൈലിനെ മൊബൈലായിട്ട് അറിയുന്നു, മൈക്കിനെ മൈക്കായിട്ട് അറിയുന്നു. ഇതിനാണ് നാനാത്വ ജ്ഞാനമെന്ന് പറയുന്നത്. ഇതൊക്കെയാണ്, പുസ്തകം പുസ്തകം തന്നെയാണ്, പക്ഷെ ഇതിലെല്ലാത്തിനും ഒരു ഏകത്വം ഉണ്ട്, അതറിയുന്നു. പുസ്തകത്തെ അറിയരുതെന്നല്ല പറയുന്നു, പുസ്തകത്തെ പുസ്തകമായി തന്നെ അറിയുന്നു, പുസ്തകത്തെ പേനയായിട്ട് അറിയാൻ പാടില്ല. അങ്ങനെ നമ്മൾ അറിയുമ്പോഴും ഘടചരാവാതി പാത്രങ്ങളെല്ലാം മൃത്ത് മണ്ണ് എന്നറിയുന്നത് പോലെ ഇതിനെല്ലാം സത്തായിട്ട് അറിയണം, ഉള്ളതായിട്ട് അറിയണം. അതാണ് ഏകത്വം. മറിച്ചാണെങ്കിലോ അത് ബ്രഹ്മമായി. അതിന് കാരണം എന്താണ്? മായ. മായ എന്ന ശത്രു, മായ ശത്രുതയാണ്. മായ ഒരു ശത്രുതയാണ്, വിരോധമാണ്. അത് വിരോധമാണെങ്കിൽ അത് വിരോധിയാണ്, രണ്ടുമാണ്. മായ എങ്ങനെ രണ്ടായിട്ട് സാറിന വിരോധം വിരോധിയിലിരിക്കും. നമ്മളെ വിരോധിക്കുന്നവനാണ് വിരോധം. ഇവിടെ മായ തന്നെയാണ് വിരോധവും മായ തന്നെയാണ് വിരോധി, രണ്ടും ഒരാളുണ്ട്. മായയാണ് നമ്മളെ വിരോധിക്കുന്നവൻ, ആ മായ തന്നെ എന്താണ്? വിരോധവും. മായയുടെ സ്വഭാവമാണ് പല രൂപത്തിൽ ഇരിക്കുക എന്ന് പറയുന്നത്. അതിന്റെ സ്വഭാവമാണ് ഭ്രമാത്മകം, നാനാരൂപത്തിൽ ഇരിക്കുക. വലിയ ഭ്രമത്തെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഏകത്വത്തെ ഒരു തരത്തിലും നമ്മളെ മനസ്സിലാക്കാൻ അനുവദിക്കാതെ നിരന്തരം നാനാബോധത്തെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതാണ് പ്രശ്നം. ഏതെങ്കിലും തരത്തിൽ ഈ ഏകത്വത്തെ നമ്മൾ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ അപ്പോൾ എല്ലാം എന്തുവരും? നമ്മുടെ ഉള്ളിൽ കടന്നു വരും നാനാത്വബോധം, നമ്മളെ ചിന്തിക്കാൻ അനുവദിക്കത്തില്ല. അതാണ് എന്റെ വിരോധം. പറഞ്ഞല്ലോ, അകമുഖമായി ചിന്തിച്ചാൽ ഇത് മനസ്സിലാകത്തുള്ളൂ, പക്ഷെ ചിന്തിക്കാൻ അവസരം തരത്തില്ല. അപ്പൊ നമ്മളിവിടെ ഇരിക്കുന്നതുകൊണ്ട് ഇതൊക്കെ കൂടെ ചിന്തിക്കുന്നു. ഇവിടുന്ന് അങ്ങോട്ട് മാറിയാൽ പിന്നെ ചിന്തിക്കാൻ പറ്റും, അതാ പ്രശ്നം. ഇവിടെ ഇരിക്കുമ്പോൾ ഇതൊക്കെ കുറച്ച് ചിന്തിക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ചിന്തയില്ല. പിന്നെ നമ്മൾ ചിന്തിക്കുന്ന കാരെ കുറിച്ചാണോ? വിരോധത്തെ കുറിച്ചും നമ്മുടെ വിരോധികളെ കുറിച്ചുമാണ് ചിന്തിക്കുന്നത്. ആ അവൻ ഇന്ന് രാവിലെ തന്നെ ഇത് തുടങ്ങിയില്ല പരിപാടി, എനിക്കിട്ട് പാരപണി, ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. കാരണം നമ്മുടെ ഉള്ളിൽ നിന്ന് അത് പോകുന്നില്ല, ആ വിരോധമാകുന്ന മായ. അതാണ് ഈ ചിന്തി നമ്മളെ കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിക്കുന്നതെന്ന് പോലും നമ്മൾ തിരിച്ചറിയുന്നത്. നമ്മള് ഈ വിരോധത്തെ കുറിച്ച് ചിന്തിക്കുന്ന നമ്മുടെ ഒരു കഴിവായിട്ടാണ്, ഞാനത് മനസ്സിലാക്കി. ബുദ്ധിയുള്ളതുകൊണ്ട് അവനെന്റെ ശത്രുവാണെന്ന് ഞാൻ മനസ്സിലാക്കി. എന്തുകൊണ്ട്? ഞാനൊരു ബുദ്ധിമാനായതുകൊണ്ട് മനസ്സിലാക്കി നമ്മൾ അഭിമാനിക്കുന്നു. അതല്ല, അത് വിരോധം എന്ന് പറയുന്ന മായ നമ്മുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് വിരോധങ്ങളെ സൃഷ്ടിക്കുകയാണ്. അത് വിരോധിയും വിരോധവുമാണ്. ഈ കാര്യം നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അകമുഖമായി അറിയായി മായയാം വൻപക, ഒരു ബുദ്ധി ശത്രു, ഏറ്റവും വലിയ ശത്രു അതാണ്. അല്ല, നമ്മൾ മുറി താമസിക്കുന്നവനോ അടുത്ത മുറി താമസിക്കുന്നവനോ നാട്ടുകാരോ ആരുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരാൾ ഒഴികെ ബാക്കി മുഴുവൻ പേരും നമ്മുടെ ശത്രുവാണ്. ഇന്നല്ലെങ്കിൽ നാളെ ചിലർ ഇന്നലെ ശത്രുവായിരുന്നു, ഇന്നും മിത്രമായി, പക്ഷെ അവന് നാളെ ശത്രുവായിക്കാം. എല്ലാവരും ശത്രുക്കളാണ്. അതൊന്നും അല്ല ശത്രു എന്ന് പറയുന്നത്, നമ്മുടെ ഉള്ളിലിരിക്കുന്ന മായയാണ്. ഉള്ളിലിരിക്കുന്ന വിരോധം അതാണ്, അതാണ് മായ, അതാണ് ശത്രു എന്നാണ് പറയുന്നത്. അതാണ് വൻപക. ബ്രഹ്മം പലതും പാരം ഏകിടുന്നു, പല ബ്രഹ്മത്തെയും വളരെ അത്യധികമായി ഉണ്ടാക്കുന്നു. അതുകൊണ്ട് നമ്മളെപ്പോഴും എങ്ങനെയായിരിക്കും, ഒരാകെ ഒരു കൺഫ്യൂഷനിലായിരിക്കും, ബുദ്ധി ഒരിക്കലും തെളിഞ്ഞു കിട്ടത്തില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഏകത്വ ബുദ്ധിയെ സ്വീകരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്.